ചേമ്മ പക്ഷേ സംവിധാനം ശക്തനെ ഇവാഗും അപ്പേ ട്രസ്റ്റി ഇമ്പോർട്ടൻ്റ് ഇവാഗും പക്ഷേ എടപിരിവല പിരിവന് അപ്പൊ വിശാല സാധനങ്ങൾ വാഗ്യം പ്രബുദ്ധാസന തന്നെ പക്ഷേ മധ്യമകാല സ്വഭാവത്തെ അസജാതിക പക്ഷേ ജനതീയ ശ്രീലങ്കാദിദാസ് പക്ഷേ മന്ത്രിയൊരു കുറിച്ചാണ് സംബന്ധിച്ചിരുന്നത്.